മൊത്തം വരണം. ഇത് കൂടമെന്ന അറിവിൻ്റെ ശക്തിയാകുന്ന അറിവ് എന്ന് പറയുന്നു. അറിവിൻ്റെ ശക്തിയാകുന്ന അറിവ്, ഈ അറിവിൽ, ഈ അറിവിലെ ഇതമാകുന്ന ബോധശക്തി, ഉടമെന്ന വിശേഷ ബോധശക്തിയോട് ചേർന്നിരിക്കുമ്പോൾ അതിനെ വിഷമാശക്തി എന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞാലേ പൂർണ്ണമാകും. എന്താണ് അങ്ങനെ പറയുന്നത്? ഇത് കൊണ്ട് വന്ന അതിൻ്റെ ബോധശക്തി, ബോധശക്തി എന്ന് പറഞ്ഞാൽ ബോധശക്തി എന്ന് പറഞ്ഞാൽ എന്താ? അറിവാകുന്ന ശക്തി, ബോധശക്തി. ഇത് കൊണ്ടുവന്ന അറിവിൻ്റെ ബോധശക്തി, ആ ശക്തിയിൽ കൊണ്ടുവന്ന വിശേഷ ബോധശക്തി ചേർന്നിരിക്കുന്ന ബാക്കി ഇത് എന്ന ബോധശക്തിയാണ് വിഷമ ബോധശക്തി. എല്ലായിടത്തും ബോധശക്തി എന്നുള്ള പറഞ്ഞ ബോധശക്തി എന്ന് പറഞ്ഞാൽ ബോധമാകുന്ന ശക്തി. ബോധമാകുന്ന ശക്തി അത് അറിവിൻ്റെ ശക്തിയാണെന്ന് പറഞ്ഞു. അറിവിൻ്റെ ശക്തിയാണ് അറിവാകുന്ന ശക്തി എന്ന് പറയുന്നതിന് വ്യത്യാസം. എന്താ വ്യത്യാസം? എന്താണ് അറിവാകുന്ന ശക്തിയും അറിവിൻ്റെ ശക്തിയും എന്ന് പറയുന്നതിന് വ്യത്യാസം? ഇത് പറയുമ്പം ദർശനമാനയിൽ പഠിച്ച എപ്പോഴും ഓർമ്മയിരിക്കേണ്ടതാണ്, ജ്ഞാനമേകം ഹി നിരുപാധികം സ്വാഭാവികം. അറിവിൻ്റെ ശക്തി എന്ന് പറയുന്നിടത്ത് അറിവെന്ന് പറയുന്നത് ആ നിരുപാധികമായ അറിവാണ്. ബോധശക്തി എന്ന് പറയുന്നിടത്ത് എന്താണോ സ്വാഭാവികമായ അറിവ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ അറിവിനെ കുറിച്ചുള്ള എന്തും പഠിക്കാൻ, ഏത് കാര്യങ്ങളും മനസ്സിലാവും. അതുകൊണ്ട് ജ്ഞാന ദർശനമുള്ളതിന് അറിവിന് അനന്തശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിരുപാധികമായ അറിവിന് തന്നെ അനന്തശക്തി ഉണ്ടെന്നാണ്. ആ ശക്തിയെയാണ് ഇവിടെ പിരിച്ചത് വിഷമാശക്തി. ആ വിഷമാശക്തി എന്താണ് ശരിക്കും? അതും ബോധം തന്നെ കൊണ്ടാണ് അതിനെ ബോധശക്തി എന്ന് പറയുന്നത്. ഇനി അതിനെ നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? വിഷമാശക്തിയെ ഇത് കുടമെന്ന എന്താണ്? ഇത് കുടമെന്ന് പറയുന്ന എന്താണ്? ഇതൊരു ബോധശക്തിയാണ്. ബോധശക്തി എന്ന് വെച്ചാൽ അറിവാകുന്ന ശക്തിയാണ്. അങ്ങനെ ഗുരു പറയുന്നത് ശക്തി എന്നാണ്. എന്തിൻ്റെ ശക്തി? അറിവിൻ്റെ ശക്തി എന്തായിരിക്കും? അറിവ് തന്നെ. അറിവിൻ്റെ ശക്തി അറിവ് തന്നെയാണ്. പക്ഷെ അത് അറിവ് മാത്രമല്ല, അത് അറിവ് മാത്രമായി നിൽക്കത്തില്ല. പക്ഷെ അത് അറിവാണ്. അപ്പോ ഇതം അറിവെന്ന് പറയും, ഇത് കുടമെന്ന് പറയുന്ന ആ ബോധശക്തി, അതിൽ വിഷമ ശക്തി എന്ന് വിളിക്കുന്ന, വിഷമ എന്ന് പറയുന്ന ഒരു ബോധശക്തിയാണ് എന്ന് വിളിക്കുന്ന ഏതിനെയാണ്? ആ ബോധശക്തി എന്ന് പറയുന്ന ഏതിനെയാണ് വിഷമാബോധശക്തി എന്ന് പറയുന്നത്? കുടമെന്ന കുടമെന്ന ബാക്കി അറിയേണ്ടത്. കുടം കലമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുടമെന്ന ബോധശക്തി, കുടമെന്ന ബോധശക്തി ആകുന്ന വിശേഷത്തോട്, വിശേഷത്തിന് എന്താ അർത്ഥം പറഞ്ഞത്? ആ കുടമെന്ന ബോധശക്തിയാകുന്ന ഒരു പ്രത്യേകത, അങ്ങനെ ഒരു പ്രത്യേകതയോടുകൂടിയ ഇതമെന്ന ബോധശക്തി, അതിനാണ് എന്ന് പറയുന്നത് വിഷമ. അപ്പോ ഒരാൾ ചോദിക്കാം, ഇതം എന്ന് പറയുന്ന ആ ബോധശക്തി അതിനെ അങ്ങ് വിഷമയെന്ന് പറഞ്ഞാൽ പോരെ, എന്താ കുഴപ്പം? അതെ, സർവത്ര ഉള്ളതുകൊണ്ട് തന്നെ അതിനെ വിഷമാന്ന് പറയും. ഇതമോ വിശേഷ ഇതം, ഇതിനെ വിഷമാ ശക്തി എന്ന് എന്തുകൊണ്ട് പറയണ്ട? അതിന് ഉത്തരം പറയണം. അതെന്താണെന്ന ചോദിച്ച അങ്ങനെ പറയുന്നത്. ഇതാണ്, ഇതമാണ് വിശേഷ വിഷമ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? അതിനുത്തരം പറയണം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോന്ന് അറിയാനാ ഞാൻ ചോദിക്കുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ ചെറച്ചിട്ട് പോയിട്ട് എന്താ കാര്യം? നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അതെന്തിനെന്നാ ചോദിക്കുന്നത്? രണ്ടും അതിന് ഉത്തരം പറയുന്നു. ആ അതുകൊണ്ടാണ്. അതല്ലല്ലോ ചോദിച്ചത്, വിരുദ്ധമാണോ അല്ലേ എന്നല്ലോ ചോദിച്ചത്. ഇതം എന്ന് പറയുന്നതിന് വിഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്നാ ചോദിച്ചത്. ആ അതാണ് അതിന്റെ ഉത്തരം. സമയിലും ഇതമുണ്ട്. ഇത് ഇതിനെ വിഷമ എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? സമയിലും ഇതുണ്ട്. ഇതം അറിവെന്ന് വെച്ചാൽ ഇത് അറിവെന്നാണ് സംസ്കൃതി പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് വിഷമ എന്ന് പറയുമ്പോ എന്തിനെ പറയേണ്ടി വരും? ഇതം പ്ലസ് വിശേഷം, അതിൻ്റെ വിശേഷം, അതിനാണ് എന്ത് പറയുന്നത്? വിഷമ എന്ന ബോധശക്തി. അതുകൊണ്ടാണോ അവിടെ എടുത്തു പറഞ്ഞത്? എന്താണോ ഇതമെന്നുള്ളത് വിഷമ കുടമോ വിശേഷമാകും. കുടം വിശേഷമാകും എന്ന് പറയുന്നത് ഒരു ഹേതു കൂടെയാണ്. എന്തിന് ഹേതുവായിരിക്കുന്നു? ഇതം വിഷമയാകുന്നതിന് കാരണമാണെന്ത്? കുടമെന്ന വിശേഷം. ഇത് കുടം എന്ന് നമ്മൾ പറയുകയാണ്. കുടം ഇത് എന്നെല്ലാം നമ്മൾ പറയുകയാണ്. ഇത് പുസ്തകം. ഈ പറയുക എന്ന് പറയുമ്പോൾ ഇതെന്ത് വസ്തുവാണോ? എന്താണ് പറയുക എന്ന് പറഞ്ഞാൽ? എന്താണ് പറയുന്നു? പറയുക എന്ന് പറയുന്നത് ശബ്ദം. പറയുക എന്ന് നമ്മൾ പറയുന്നത് എന്തിനെയാണ്? ശബ്ദത്തെയാണ്. പിന്നെ വെറും ശബ്ദത്തെയാണോ പറയുന്നത്? ഇത് കുടം എന്ന് പറയുമ്പോൾ വെറും ശബ്ദത്തെയാണോ പറയുന്നത്? അർത്ഥമുണ്ട്, ശബ്ദമുണ്ട്, അർത്ഥമുണ്ട്, മൂന്നാമതൊന്നും കൂടെ ഉണ്ട്. എന്താണോ? മൂന്നാമത് എന്താ ഉണ്ടത്? അറിവ്. ശബ്ദം, അർത്ഥം, അറിവ്, മൂന്ന് കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ മൂന്ന് കാര്യങ്ങളും വരണം. നമ്മൾ പറയുന്ന ബോധശക്തി എന്നാണ്. ബോധശക്തി, ആ ബോധശക്തി അർത്ഥത്തെ അറിയുന്നു എന്ന് തന്നെ പറയുന്നു. ഇതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. കേവലം ബോധം മാത്രമല്ല, കേവലം ബോധശക്തിയാണെങ്കിൽ നമുക്ക് അവിടെ ഇത് കുടം അങ്ങനെ ഒരു വസ്തുവില്ല. ഇത് കുടം എന്നൊരു ശബ്ദവും ഇല്ല. അപ്പൊ ഇവിടെ മൂന്ന് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ? ശബ്ദവും അർത്ഥവും അറിവും, മൂന്നുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് എന്താണ്? അറിവാണ്. അറിവാണ് ഏറ്റവും പ്രധാനം. കാരണം എന്ന് പറയും, അറിവിനെ വിട്ടൊരു വസ്തു അന്യമില്ല. അറിവിൽ നിന്ന് വേറെ ഒന്നുമില്ല. അറിവിലാണ് അർത്ഥവും ശബ്ദവും, രണ്ടും അറിവിലാണ് നിൽക്കുന്നത്. അറിവിൽ നിന്ന് വേറെ അല്ലാത്ത അർത്ഥവും ശബ്ദവും അറിവിലാണ്. എന്നാൽ കേവലം അറിവാണെങ്കിൽ അവിടെ പിന്നെ ഇത് കുടം എന്ന് പറയാനൊരു വസ്തുവില്ല, അങ്ങനെ പറയുന്ന ഒരു ശബ്ദമില്ല, അതിനെക്കുറിച്ചൊരു ബോധമില്ല. അപ്പോ അറിവിന്റെ ശക്തി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി വരുന്നത് അറിവ് തന്നെ. അതിനോടൊപ്പം വരുന്ന രണ്ടാണെന്ത്? ശബ്ദവും അർത്ഥവും. മഹേന്ദ്രജാലം, മതിമുതലായ മഹേന്ദ്രജാലം എന്ന് പറയുമ്പോൾ എന്തിനെടുക്കണം? ഇതുവരെ പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ല. മതിമുതലായ മഹേന്ദ്രജാലം എന്ന് പറയുമ്പോൾ എന്തിനെടുക്കണം? അറിവ്, അർത്ഥം, ശബ്ദം, മൂന്നിനെ എടുക്കണം. ഈ ശബ്ദം അർത്ഥം ഇതിനാണ് സാധാരണ പൊതുവെ പറയുന്ന നാമരൂപം എന്ന് പറയുന്നത്. ഈ നാമരൂപം അതിൽ അനാവിധ പ്രകൃതി മാനാവി എന്നൊക്കെ പറയുന്നിടത്ത് നാമരൂപം ഇതാണ്. നാമശബ്ദവും അർത്ഥം രൂപവും പൊതുവെ അർത്ഥത്തിന് പറയുന്നതാണ് രൂപം. അപ്പൊ ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് എന്ത്? മഹേന്ദ്ര ജാലം. പക്ഷെ അതിൽ പ്രധാനമായി വരുന്നത് അറിവിന്റെ ശക്തി എന്ന് പറയുന്നു. പ്രധാനമായി വരുന്ന ബോധശക്തിയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എല്ലായിടത്തും ബോധശക്തി തന്നെയാണ്. പക്ഷെ അത് വീണ്ടും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കേവലം ബോധം മാത്രമല്ല, ബോധം നാമത്തെയും രൂപത്തെയും സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നതാണ്. നാമവും രൂപവും ബോധത്തിൻ്റെ സൃഷ്ടിയാണ് പറയുന്നതാണ്. ഇത് ഉടം എന്ന് പറയുന്നിടത്ത് നമ്മുടെ ഉള്ളിൽ ബോധമുണ്ട്, നമ്മളിൽ നാമമുണ്ട്, രൂപമുണ്ട്, വിചാർത്ഥമുണ്ട്. ഇതാണ് മഹേന്ദ്രജാലം. ഈ മൂന്നും എന്താണ്? അറിവിന്റെ ശക്തിയാണ്. അപ്പൊ അറിവിന്റെ ശക്തി എന്ന് പറയുമ്പോൾ മുഖ്യമായി വരുന്ന ബോധശക്തിയാണ്. പക്ഷെ ആ ബോധശക്തി തന്നെയാണ് നാമത്തെയും രൂപത്തെയും സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് അതുതന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് അറിവിന് ശക്തി അനന്തമുണ്ട്. അങ്ങനെ പിരിച്ചു പിരിച്ചു പോയി കഴിഞ്ഞാൽ അനന്തമാണ് അറിവിന്റെ ശക്തി. എണ്ണിയാൽ ഒടുങ്ങില്ല എന്നാണ് അനന്തം എന്ന് പറഞ്ഞത്. ഞാൻ ഉടുക്കുന്നത് ശക്തിയാണ്. ഇതിൻ്റെ എല്ലാം പരമകാരണമായി ജീവിച്ചിരിക്കുന്നത് അറിവിനെ തന്നെയാണ്. പിന്നെ നമുക്കിപ്പോ ഇത് കുടം എന്ന് പറയുന്ന ഒരു അനുഭവത്തെയാണ് എടുത്തത്. ഈ അനുഭവം മാത്രമായിട്ട് നിൽക്കുമോ? നാമവും രൂപവും ഇല്ലാതെ ഇത് കുടമെന്ന് പറയുന്ന ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടാകുമോ? നാമവുമില്ല, രൂപവുമില്ല, എന്ന് വെച്ചാൽ അർത്ഥമില്ല. അങ്ങനെ ആർക്കെങ്കിലും ഇത് കുടമെന്നൊരു അനുഭവം ഉണ്ടാവും? ഉണ്ടാവും, സംശയം ഉണ്ടാവും. കേട്ട് കേട്ടിപ്പോ എന്ത് പറഞ്ഞാലും സംശയമായി. പറയുന്നത് ശരിയാകും, അതെ തെറ്റാകും, അബദ്ധമാകും, അങ്ങനെ. ഞാൻ ചോദിച്ചതിന് ഉത്തരം, ചോദിച്ചെന്താണ്? അല്ല, ഞാൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഉത്തരം ഞാൻ പറയാം, കുഴപ്പമില്ല. ആ, ഇനി എന്താ ചോദ്യം? ഇത് കുടമെന്നുള്ള കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഇത് കുടമെന്നല്ലേ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആണോ ഞാൻ ചോദിച്ചതല്ലേ? ഞാൻ എന്റെ ചോദ്യം എന്തായിരുന്നു? റെക്കോർഡ് ചെയ്ത് ഇനി തിരിച്ചടിക്കണോ? ഞാൻ എന്താ ചോദിച്ചത്? ആ, ഇത് കുടം എന്നറിയുന്നിടത്ത് നാമം രൂപം ഇത് രണ്ടും കൂടാതെ കേവലം അറിവ് മാത്രം ഉണ്ടാകുമെന്നാണ് ചോദിച്ചത്. ഇത് കുടം എന്ന അനുഭവത്തിൽ അതാണല്ലോ ചോദിച്ചത്. ഉണ്ടാകുമെന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ എന്താ ഉണ്ടാകുന്ന ഇല്ലെന്നാ പറയുന്നു? എന്താ ഉത്തരം? ആ, ഉണ്ടാവുമെങ്കിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇത് കൂടെ ഒന്നേ അറിയുന്നു. ഇവിടെ എന്താണ്? നാമവുമില്ല, അർത്ഥവുമില്ല, കേവല അറിവ് മാത്രം. ആ, ഇതറിവിന്റെ കാര്യമല്ലല്ലോ പറയുന്നത്. ഇത് അറിവിന്റെ കാര്യമാണോ പറയുന്നത്, ഇത് കൂടാമെന്നുള്ളതിന കാര്യമാണോ പറയുന്നത്? ഇത് കുടം എന്ന സ്ഥലത്ത് ഇതൊരു അറിവാണ്. ഈ അറിവിൽ നാമമുണ്ട് രൂപമുണ്ട്. ആ നാമവും രൂപവും ഇല്ലാതെ ഇത് കുടം എന്ന ഒരറിവ് മാത്രം, നാമവുമില്ല രൂപമില്ല ഉണ്ടാവുമെന്ന് ഞാൻ ചോദിച്ചത്. അത് പറഞ്ഞാൽ മതി, ഉണ്ടാവുമെങ്കിൽ ഉണ്ടാവുമെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. ഇത്ര ചോദിച്ചോ? അപ്പോ ഇതം അറിവെന്നുള്ള അറിവ് നാമത്തെയും രൂപത്തെയും കൂടെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നതാണ്. ഇതം അറിവെന്നുണ്ടാകുമ്പോ അവിടെ എന്ത് വരുന്നു? ഇതം കുടം എന്നുള്ള അറിവുണ്ടാകുമ്പോ എന്ത് വരുന്നു? അവിടെ നാമവും വരുന്നു, രൂപവും വരുന്നു. ആ അറിവ് അതിനെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്ന അതിനെയാണ് നമ്മൾ ഭ്രമം എന്ന് വിളിക്കുന്നത്. മഹേന്ദ്രജാലം എന്ന് വെച്ചാൽ ഭ്രമം. ആ ഭ്രമത്തിൽ അറിവുണ്ട്, അർത്ഥമുണ്ട്, നാമമുണ്ട്. നാമത്തെ എടുത്തു പറയുന്നുണ്ടോ എന്ന് വെച്ചാൽ നമ്മളിതൊക്കെ പറയുന്നത് മാത്രമല്ല, നമ്മൾ ചിന്തിക്കുന്നത് ഈ നാമത്തെ ആശ്രയിച്ചാണ്. നാമത്തെ ആശ്രയിക്കാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? ശബ്ദം, ശബ്ദത്തെ ആശ്രയിച്ചാൽ ചിന്തിക്കും. ശബ്ദം ഉച്ചരിക്കേണ്ട കാര്യമില്ല, ആ ശബ്ദത്തിന്റെ സ്മൃതി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ തന്നെ ഉച്ചരിച്ചതോ നമ്മൾ തന്നെ കേട്ടതോ ആയ ശബ്ദങ്ങളുടെ സ്മരണ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ശബ്ദസ്മൃതിയെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചിന്തിക്കുന്നത്. അതുപോലെ അർത്ഥവും. അപ്പൊ നമുക്ക് നാമത്തിനെ വിടാൻ പറ്റില്ല, അർത്ഥത്തെയും വിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നാമരൂപം എന്ന് പറയുന്നത്. ഇത് നാമത്തിനൊരു പ്രാധാന്യമുണ്ട്, കാരണം ചിന്തയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണ്. പിന്നെ പറയുന്നതിന്, പറയുക എന്ന് പറയുമ്പോൾ അവിടെ നാമം വന്നു കഴിഞ്ഞു. നാമം എന്ന് വെച്ചാൽ ശബ്ദം. ആശയവിനിമയത്തിന് നമുക്ക് നാമം വേണ്ടി വരുന്നു. അപ്പോൾ അനന്തശക്തി എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം എടുക്കണം. അറിവിൻ്റെ അനന്തശക്തികൾ എന്താണ്? ഈ പറയുന്ന വിഷമാശക്തി തന്നെ നാമം, അർത്ഥം, അറിവ് മൂന്നായി പിരിഞ്ഞിരിക്കുന്നു. അത് തന്നെ പിന്നെ എണ്ണമറ്റാത്ത വിഷയങ്ങളായി നിൽക്കുന്നു. പക്ഷെ അതിൻ്റെ പ്രധാനം ഏതാണോ? അറിവ് തന്നെയാണ്. അറിവിനെ ആശ്രയിച്ചാണ് ഇതെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് എന്ന് പറയും, അപ്പോ ഇത് കുടം എന്ന് പറയുന്ന ഒരു ബോധം, ആ ബോധത്തിൽ ഇത് കുടം എന്ന് പറയുന്ന ഒരു നാമം, ശബ്ദം, ആ ബോധത്തിൽ തന്നെ ഇത് കുടം എന്ന അർത്ഥം, ആ നാമത്തിൻ്റെ അർത്ഥം, രൂപം അല്ലെങ്കിൽ വിഷയം എന്നൊക്കെ പറയുന്നു. ഇതിൽ ഈ ബോധമാണ് നാമത്തെയും അർത്ഥത്തെയും സൃഷ്ടിക്കുന്ന ബോധമാണ്. ഇതിന് അവിനാഭാവം എന്ന് പറയും. എന്ന് വെച്ചാൽ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഇതിനാണ് അവിനാഭാവം എന്ന് പറയും. ഇതിനുണ്ട് ഇത് കുടം എന്നൊരു ബോധം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ ശബ്ദം വന്നു. അപ്പോ എന്ത് വരുന്നു? അർത്ഥവും വരുന്നു. നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നില്ല, ഇത് കുടം എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ഇത് കുടം, അതിനെക്കുറിച്ച് നമ്മൾ ഇത് കേട്ടതിന് ശേഷം നമ്മൾ പോയിരുന്നു ചിന്തിക്കുന്നു. ചിന്തിക്കുമ്പോൾ അവിടെ ശബ്ദമുണ്ടാ, ഉണ്ടോ? ശബ്ദസ്മൃതി രൂപത്തിലുണ്ട്, സ്മൃതി രൂപത്തിലുണ്ട്. ഇപ്പൊ പുസ്തകത്തെ മുമ്പ് വെച്ചുകൊണ്ടും എനിക്കൊരു അനുഭവം ഉണ്ടാകാം, ഇത് പുസ്തകം. അവിടെ ഇവിടെ എന്ത് വരുന്നു? ഇത് പുസ്തകം, വിഷയം എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ പറയുന്നു ഇത് പുസ്തകം, ശബ്ദം ഞാൻ പറയുന്നു. എൻ്റെ ഉള്ളിൽ എന്താണ്? ഇത് പുസ്തകം എന്ന അറിവുണ്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുമ്പോൾ ഇത് പുസ്തകം എന്നുള്ള അറിവ് അവിടെയുണ്ട്, ബാക്കിയെല്ലാം സ്മൃതി രൂപത്തിലാണ്. പുസ്തകവും എന്തായിരിക്കുന്നു? സ്മൃതിയായിരിക്കുന്നു. ശബ്ദവും സ്മൃതിയായിരിക്കുന്നു. എന്തായി? എന്തായാലും ഏതെങ്കിലും രൂപത്തിൽ അതവിടെ വേണം, നാമവും രൂപവും. അങ്ങനെ ഇത് പുസ്തകം എന്ന് പറയാൻ പറ്റും. ഇതാണ് ഓരോ വിഷയങ്ങളുടെയും സ്ഥിതി. സർവ വിഷയങ്ങളും ഇങ്ങനെയാണ്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ എന്താണ് നിലയ നിരവധിയായി അനന്തമായി നിൽക്കുന്ന ഈ ശക്തികൾ, ഇതാണ് അറിവിന്റെ അനന്തശക്തി എന്ന് പറഞ്ഞത്. അതിലാണ് നമ്മുടെ അറിവും അർത്ഥവും ശബ്ദവും ഇങ്ങനെ നിലനിൽക്കുന്ന അതിലാണ്. അപ്പൊ ഇത് ഉടം എന്ന് പറയുന്നതിന് കേവലം ആൾക്കാർ എടുക്കുമ്പോൾ അതിനെ കേവലം ഒരു ശബ്ദമായിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ആ ശബ്ദത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇത് എന്ന് പറയുന്ന ഒരു ശബ്ദം, ഉടമെന്ന് പറയുന്ന വേറെ ശബ്ദം. അതിൽ ആദ്യം പറഞ്ഞ ഇത്, കാരണം ഇതെന്ന് പറയുന്നത് ശബ്ദമാണല്ലോ. ഇതെന്ന് പറയുന്നത് വിഷമമാണോ എന്ന ശബ്ദത്തെയാണ് ധരിക്കുന്നത്. അവിടെ ശബ്ദത്തിനുള്ള പ്രാധാന്യം എന്താണോ ബോധത്തിനാണ്. അത് കഴിഞ്ഞേ വരുന്നുള്ളൂ എന്ത്? ശബ്ദവും അർത്ഥവും. അങ്ങനെ ഒരു ബോധത്തെ ആശ്രയിച്ച് ശബ്ദവും അർത്ഥവും നിൽക്കുന്നു എന്നുള്ള വ്യക്തമായി മനസ്സിലാക്കും. അപ്പൊ ഈ അറിവ്, ഇത് ഉടം എന്ന് പറയുന്ന അറിവ് തന്നെ അനന്ത ശക്തി എന്ന് പറയാൻ കാരണം, ഇത് ഉടം ഇത് പടം ഇങ്ങനെ നാനാതരത്തിൽ വരുന്നുണ്ട്. അറിവ് അനന്തമാണ്, ശബ്ദം അനന്തമാണ്, അർത്ഥവും അനന്തമാണ്. എണ്ണിയാ തീരുന്ന ഇപ്പോ സമയനും അന്യനും സദാവിവന്നിങ് അമരുവതുണ്ട് അതതിന് വിശേഷിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് വ്യക്തമായിട്ട്, ഇത് വ്യക്തമായാലേ അത് മനസ്സിലാകാത്തത്. അപ്പൊ ഈ വിഷമയിൽ എപ്പോഴും എന്തോരും വിഷമ എന്ന് പറയുന്ന ഈ ബോധശക്തി, ഇതെപ്പോഴും ഇതും കാണും. അതാത് വിശേഷവും കാണും. അതിൻ്റെ ഓരോ ബോധത്തിനും ഓരോ പ്രത്യേകത. ഇത് ബുക്ക് എന്ന് പറഞ്ഞാൽ ബുക്ക് എന്ന പ്രത്യേകം, ഇത് പേന എന്ന് പറഞ്ഞാൽ പേന എന്ന പ്രത്യേകം, മൊബൈൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ എന്ന പ്രത്യേകം. അതാണ് വിശേഷം. ബോധത്തിൽ തന്നെ വരുന്നതാണ് ആ പ്രത്യേകം. ബോധത്തിൽ വന്നാൽ അത് ശബ്ദത്തിനും വരും, അർത്ഥത്തിനും വരും. അങ്ങനെയാണ് നമ്മുടെ അനുഭവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മഹേന്ദ്രജാലം. അപ്പൊ ഇത് അറിവിന്റെ സൃഷ്ടി എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അറിവൻ പൊരിവീണ് ചീന്തി അഞ്ചായി. അറിവിനെ ഒരു അഗ്നിയോട് ഹോമിച്ചു കഴിഞ്ഞാൽ അഗ്നിയിൽ നിന്ന് പൊരികൾ തെറിക്കുമല്ലോ. അതുപോലെ തെറിച്ചതാണെന്ത്? തെറിച്ച പൊരി പൊരിയാണ്. ഈ പൊരിയാണെന്ത്? പഞ്ചഭൂതങ്ങളെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ അതെല്ലാം അറിവിന്റെ ശക്തിയാണ്. ഇതിനെ അങ്ങനെ മനസ്സിലാക്കണമെന്ന് പറയാം. ഈ പ്രപഞ്ച അനുഭവത്തെ അറിവിൻ്റെ ശക്തിയാണ് എന്ന് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അറിവിൻ്റെ ശക്തി, അത് അറിവാണ് അവിടെ പ്രധാനമായിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ ഇനി ആദ്യം പറയുന്ന അന്യസമയമാർന്നുള്ളൊരുവിൽ അമർന്നു തെളിഞ്ഞുണർന്നിടണം എന്നൊക്കെ പറയുന്ന മനസ്സിലാകണമെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് കൂടോ എന്ന് പറയുന്നവർ ശബ്ദമായിട്ടെടുത്താലും ആ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. ഇത് കുടം, ഇത് പടം, ഇത് ബുക്ക്, ഇത് പേന. നിങ്ങൾക്ക് എന്താണ് ഈ ബുക്ക് പേന എന്ന് പറയുന്ന ഈ ശബ്ദങ്ങൾ നമുക്ക് ഒന്നാക്കാൻ പറ്റില്ല. അത് വേറെ വേറെ തന്നെയാണ്. ഒന്നാകുന്നെങ്കിൽ എവിടെ ഒന്നാകത്തുള്ളൂ? അറിവിൽ. ഇത് അറിവായിരിക്കുമ്പോഴാണ് എല്ലാം ഒന്നാകുന്നത്. വിഷയങ്ങളായിരിക്കണമെങ്കിൽ വിഷയങ്ങളെ ഒന്നാക്കാൻ പറ്റില്ല. ഒന്ന് മറ്റൊന്നിൽ നിന്നും ഭിന്നമാണ്. പേനയല്ല പുസ്തകം, അതിനെ ഒന്നാക്കാൻ പറ്റത്തില്ല. അറിവിൻ്റെ ഭാഗത്താണ് ഒന്നാകുന്നത്. ഇതം അറിവ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇത് കുടം എന്ന് പറയുന്നത്. അപ്പോ ഇത് ഉടമെന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് വിഷമാന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ എന്തൊക്കെ ഉൾപ്പെടും? ഏത് ശബ്ദം? ചോദിക്കുന്നിടത്തല്ല നിങ്ങളുടെ മനസ്സ് ചെയ്യുന്നത്, പറയുന്നിടത്തുമല്ല. ഏത് ശബ്ദമാണോ? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾ വേറെ ഏതോ ലോകത്താണോ? ചോദ്യം എന്തായിരുന്നു? ചോദ്യം വരെ ഏതെങ്കിലും ഉത്തരം പറയും. ഉത്തരം റെഡിയാണ്, ചോദ്യം അറിയും. ഇത് എന്ന് ഞാൻ പറഞ്ഞെടുത്ത് ഏതാ ശബ്ദം? ഏതാ ശബ്ദം? ഇത് അല്ല വേറെ ഏതാ ശബ്ദം? ഇത് കൂടെയൊന്നും ഞാൻ പറഞ്ഞില്ല, ഇതെന്നേ പറഞ്ഞുള്ളൂ ചോദ്യം. ഞാൻ നല്ല ബോധത്തോടുകൂടി ഇരുന്ന സംസാരി, ഇപ്പൊ ബോധം പോകാറായില്ല. ഇപ്പൊ ബോധമുണ്ട്. ഇത് എന്ന് പറയുന്നിടത്ത് ഏതാ ശബ്ദമെന്ന് ഞാൻ ചോദിച്ചത്. എങ്കിൽ നിങ്ങളിത് പോയിട്ട് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കേട്ടു. അവിടെ ഇതാണ് ശബ്ദം. അത് ശരി, ഇതാണ് ശബ്ദം. അതിൽ മാറ്റമൊന്നും അവിടെ എന്താ അർത്ഥം? എന്താണ് അർത്ഥം? അവിടെയാണ് പ്രശ്നം. കാരണം ഇത് എന്ന് പറഞ്ഞത് നമ്മൾ അടുത്തെന്താ പറയുന്നത്? കുടം. അവിടെ ഇത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമായിട്ട് കുടം എന്നുള്ള വരും. അതാണ് പ്രശ്നം. വളരെ ലളിതമായി പറഞ്ഞാൽ ഇത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമായി അറിവ് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീർന്നു. ഇത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമായിട്ട് കുടം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇതാണ് ഗുരു ഇവിടെ പറയുന്നതിൻ്റെ ചുരുക്കം. ഇത് എന്ന് പറയുന്ന ശബ്ദം നമ്മൾ ഉപയോഗിക്കുന്നു, അത് സർവനാമ ശബ്ദമാണ്. ഏതിനും അത് ഉപയോഗിക്കാം. കുടത്തിനും പടത്തിനും പേനയ്ക്കും പെൻസിലിനും എല്ലാം ഉപയോഗിക്കാം. പക്ഷെ ഇത് എന്നുള്ള ശബ്ദത്തിന് അർത്ഥമായി കുടം വരുമ്പോൾ എന്തായി? മൂന്ന് കാര്യങ്ങൾ അവിടെ വരുന്നത്. എന്തൊക്കെ? ജബ്ദോത്വം മൂന്നായ ഇതെന്നുള്ള അറിവ്, ഇതെന്നുള്ള ശബ്ദം, പോയോ? എന്താണ് ഞാൻ പറഞ്ഞത്? എന്താണോ പറഞ്ഞത്? ഞാനിപ്പോ പറഞ്ഞത് എന്താണോ എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതേ പറയാവോ? ഇത് എന്നുള്ള ബോധം, ഇത് എന്നുള്ള ശബ്ദം, മൂന്നാമത്തത് എന്നല്ല ഞാൻ പറഞ്ഞത്, പറഞ്ഞിട്ടാ ചോദിച്ചത്. കൂടം എന്നുള്ള അർത്ഥം, ഇതിൻ്റെ അർത്ഥം എന്താണ്? കൂടം. അപ്പൊ അത് പറഞ്ഞാൽ മതി. അവിടെയാണ് പ്രശ്നമെന്നാ പറയും. ഇതാണ് ഗുരു പറയുന്ന മഹേന്ദ്രജാലം. ഇത് എന്നുള്ള ബോധം, ഇതെന്നുള്ള ശബ്ദം, അർത്ഥം എന്തായി? രൂപം എന്ന് പറയുന്ന കൂടമായി. എന്താ വേണ്ടതെന്നാ പറയുന്നത്? ബോധം, ഇത് എന്നുള്ള ബോധം, ഇത് എന്നുള്ള ശബ്ദം, പിന്നെ എന്താ അർത്ഥം? അറിവ് എന്നുള്ളത് വേണമെന്നാ പറയും. ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കണം? അറിവായി. എന്താകാൻ പാടില്ല? ഇടപെടാതികളൊന്നും ആകാൻ പാടില്ല. ഇതിനാണ് ശരിയായ അറിവെന്ന് പറയുന്നത്. സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടേണം. സദ്ഗതി എന്ന് പറഞ്ഞാൽ എന്താ? മോക്ഷം. മോക്ഷത്തിന് ഇത്രയും മതിയെന്ന്, വേറൊന്നും ചെയ്യണ്ട. ഇതിനെ ഭജിച്ചാൽ മതി, ഇതിനെ ആശ്രയിച്ചാൽ മതി. വളരെ സിമ്പിൾ. ഇതെന്നുള്ള ബോധം, ഇതെന്നുള്ള ശബ്ദം, അറിവെന്നുള്ള അർത്ഥം. ഇതിൻ്റെ അർത്ഥമായി എന്ത് വരണം? അറിവ്. അതാണ് അതിൻ്റെ സത്യം. ഇതെന്ന് പറയുന്ന അറിവിനെയാ പറയുന്നത്. അതാണ് ആശാൻ പറഞ്ഞത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ എടുക്കണം? അറിവിനെ എടുക്കണം. അതാണ് താങ്ങുന്ന ഒരു വടിവാം അറിവ് എന്നുള്ളത്. അപ്പൊ അത് പറയാതെ ആശം വ്യാഖ്യാനിച്ചാണ്. ഇത് നാരങ്ങ എന്ന് പറയുന്നിടത്ത് ഇതെന്നുള്ളതുകൊണ്ട് എന്തിനെടുക്കണം? നാരങ്ങയല്ല എടുക്കേണ്ടത്, പിന്നെ അറിവ്. അതായത് വിഷമ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് എന്നുള്ള ബോധം, ഇത് എന്നുള്ള ശബ്ദം, നാരങ്ങ എന്നുള്ള അർത്ഥം. അവിടെ ആശം വ്യാഖ്യാനിച്ച എന്താണോ വ്യാഖ്യാനിച്ചെന്ന് വെച്ചാൽ ഞാൻ എഴുതിയിരിക്കും പോലെ അല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. ഇത് എന്നുള്ള ബോധം, ഇത് എന്നുള്ള ശബ്ദം, അറിവ് അല്ലെങ്കിൽ സത്ത എന്ന അർത്ഥം രണ്ടു ഒന്നും ഇങ്ങനെ മനസ്സിലാക്കണമെന്നാണ് അവിടെ പറഞ്ഞത്. അല്ല, നാരങ്ങ ഇല്ലെന്ന് പറഞ്ഞാൽ അവിടെ തീർക്കുകയല്ല. നാരങ്ങ ഇല്ല, പക്ഷെ എന്തുണ്ട്? അറിവ് അല്ലെങ്കിൽ ബോധമുണ്ട്. താങ്ങുന്ന ഒരു വടിവാം അറിവോ അറിവും ഓർത്തല്ലേ. ഇതാണ് അതിൻ്റെ ചുരുക്കം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറയുന്നത്. അതാണ് ഇവിടെയും പറഞ്ഞത്. എന്താണോ ഇത് കുടമെന്നതിൽ ആദ്യമാം, ഇതെന്നുള്ളത് വിഷമാ, കുടമോ വിശേഷമാകും. ഈ കുടം വിശേഷമായി വരിക എന്ന് പറഞ്ഞാൽ സാധാരണ വ്യാഖ്യാനിച്ച് കാട് കയറി പോകും, അതിൻ്റെ ആവശ്യമില്ല. ഇത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമായി കുടം വരുന്നു. ഇതാണ് ഇവിടുത്തെ വിഷമം. ഇതെന്ന് പറയുന്ന സ്ഥലത്ത്, ഇതെന്ന് പറയുന്ന ശബ്ദം പ്രയോഗിക്കുന്നിടത്ത്, ഇത് എന്നറിയുന്നിടത്ത് അർത്ഥമായി എന്ന് വരുന്നു കുടം. അപ്പോ ഇത് കുടം, ഇതെന്ന് പറയുന്ന അറിവ്, ഇതെന്ന് പറയുന്ന ശബ്ദം, കുടമെന്ന് പറയുന്ന അർത്ഥം, ഇതൊരു ഇന്ദ്രജാലമാണ്. ഞാനോട് പറയുന്നു, ഈ അനുഭവം ഇതൊരു ഭ്രാന്തിയാണ്. ഇന്ദ്രജാലം വെച്ചാൽ ഭ്രാന്തി, മഹാ ഇന്ദ്രജാലം. ഭ്രാന്തി എന്ന് എന്തുകൊണ്ട് പറയുന്നു? നമുക്ക് എങ്ങനെയാ ബോധം, ശരിയായ ബോധം എന്താണോ, ഇത് എന്ന് പറയുന്ന അറിവ്, ഇതെന്ന് പറയുന്ന ശബ്ദം, പിന്നെ അറിവെന്ന് പറയുന്ന അർത്ഥം, അതിന് ശരിയായ ബോധം. അവിടെയാണ് സമാശക്തി എന്ന് പറയുന്നത്. മറിച്ചായാലും എന്താവും? വിഷമ ശക്തിയാവും, വിഷമ ബോധശക്തിയാവും. അപ്പൊ ഇവിടെ ഈ ശബ്ദം അർത്ഥം എന്നുള്ളതിന് പ്രാധാന്യമില്ല, ഇങ്ങനെ ഒരു ബോധം വേണം എന്നാണ് പറയുന്നത്. ബോധമാണ് വരേണ്ടത്, അതാണ് സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടേണം, ഇതറിവെന്നറിയണം എന്ന്. അത് പറയുമ്പോൾ വളരെ സിമ്പിളായി പറയാം, പക്ഷെ കുറച്ച് ചിന്തിച്ചാലേ അതിൻ്റെ പൊരുൾ എന്താണെന്ന് നമുക്ക് പിടികിട്ടത്തുള്ളൂ.